രാജേന്ദ്ര സാന്ദേശ ഫലപ്രദായ ശ്രീ ഭാഷ്യകാലോത്തമ ദേശതായ ശ്രീ ശ്രീലംപൂർണായ നമസ്കാരം. തിരുമല കുട്ടികളുടെ 1051 ദുർലക്ഷത്ര മഹോത്സവത്തെ ഇന്ത്യ അതെല്ലാം അഭ്യസിച്ചിട്ടുണ്ടോ? പ്രാചേദശാദേശ ഫലപ്രദായ കണിയെന്ന ഒരു അംശം കൊടുക്കുകയാണ്. പ്രാചേദസഹാന വാൽമീകിയുടെ പേര് കവികളിലെ മുതൽ കവി വാൽമീകി. അവർ എഴുതിയ രാമായണം ഗായത്രിയുടെ സാരം. 24 ശ്ലോകം കണ്ട ശ്രീമദ് രാമായണം 24 അക്ഷരങ്ങളെ കൊണ്ട് ഗായത്രിയുടെ സാരം. അതിനാലാണ് നമ്മുടെ സിദ്ധാന്തത്തിന് ശ്രീമദ് രാമായണത്തെ ഒരു വസതിയാണ് ചെയ്യുന്നത്. സ്വാമി വിദേശികളും വാൽമീകിയാണ് ഒരു വസതിയാണ് ചെയ്യുന്നത്. വസുധാ ശ്രോത്രേ കസ്തിൻ വ്യാസേത് ഹൃദയസ്ഥിതി അന്യേത് നവയത്നാനും ബഹുമുഹ അനപ്രവാഹം യാഥാഭിനയം. അതായത് മുതൽ കവി വാൽമീകിയ, വ്യാസൻ അടുത്ത കവി. ഇവ രണ്ടുപേരും കവിയാകുമ്പോൾ നഗവാള കവിയാകുമ്പോൾ പരിഹാസത്തിലാണ്. അപ്പടിപ്പെട്ട തിരുവനന്തപുരമുടിയ വംശത്തിന് അക്രവംശത്തില് അവതരിച്ചവളല്ല ഇവയെല്ലാം. ഇവരുടെ ഒപ്പം വിശേഷമാ ഇത് കൈകരിയൊക്കെ പണിയിട്ടുണ്ട്. ഇത് മുഖ്യമാ എല്ലാവരും സ്വന്തം വിഷയത്തെ തിരിച്ചിട്ടത് വേദപാരായണ കൈകരിയം ഇരിക്കാൻ. ഇത് തിരുവനന്തപുരം വംശത്തുടേ കൈകരിയം. ഇന്ന വംശത്തെ സേന്ദ്രവാദ ഇന്ന് വേദപാരായണ കൈകരിയത്തെ രക്ഷിച്ചിട്ടുണ്ട്. തിരുവനന്തപുരയുടെ വംശമില്ലെന്നാണ് ഇത് തിരുമലയിലെയോ മറ്റ് ദിവ്യദേശങ്ങളിലെയോ വേദപാരായണമേ കിടയാണ്. സ്വാമി സാധ്യത ശിവർ അന്വേഷിക്കാൻ സാധ്യത പ്രകാരം ഗോപാല സ്വാമി അയച്ചാൽ അനുസരിച്ചിട്ട് അവർ കാലത്തിലെല്ലാം എല്ലാ സൗകര്യങ്ങൾ പറ്റി കൊടുക്കാൻ ശിവർ അന്വേഷിക്കാൻ സാധ്യത പ്രകാരം ഇന്ന് വേദത്തേക്ക് രക്ഷണം ഏർപ്പെട്ടത് എന്നാൽ ഇത് തൃണമൂലി വംശത്താണ് ഏർപ്പെട്ടത്. തീർത്ഥ കൈത്തങ്ങി മറ്റ കൈത്തലുകളെല്ലാം വിശേഷമാകപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തടവ് ഉപന്യാസത്തില് മഹാൻകളെ കൂട്ട് ആഹ്വാനിച്ച് അവ മൂലമാക ഭഗവത് വിഷയത്തില് ഉപന്യാസങ്ങളെ ഏർപ്പാടപ്പെട്ടിരിക്ക. നമ്മൾ ആചാര്യരെല്ലാം മുതല ആചാര്യരെയാണ് അപ്പോഴാണ് നാഥമുനികൾ. അന്ന് നാഥമുനികൾക്ക് യോഗ ദിശയില് സാക്ഷാത്കാരമാക ആയി അനുഗ്രഹം പെട്ടവർ അല്ല നമ്മാഴ്വാർ. അതാ നമ്മാഴ്വാരുടെ വൈഭവം ഇരിക്ക അത് എന്റെ വസിക്കാനത് ഭാഷാഗീതി പ്രശസ്താണ്. സ്വാമി ദേശിക്കാൻ ഭാഷാഗീതി പ്രശസ്താണ്. ഭാഷയും വസന്തത് ഗാനവും വസന്തത്. അതായത് അപപുരുഷമായിരുന്നാൽ അത് സ്വതപ്പെടാതെ അത് ദ്രാവിഡ ഭാഷ ഇരിക്ക നല്ല ഭാഷ, ശുദ്ധമായ ഭാഷ, വ്യാകരണത്തെ അനുസരിച്ച ഭാഷ. അന്ത ഭാഷത്തെ അന്ത ഭാഷയെ നമ്മൾ അനുസരിച്ചാൽ തപ്പ് കിടക്കുന്നത്. തപ്പാണ് ശബ്ദങ്ങളെ ശുദ്ധാന തപ്പ്. ഗീതി പ്രശസ്ത ഗാനം പണ്ണ തപ്പ്. ഗാനം പണ്ണക്കൂടാതെ സാധാരണ ഗാനം പണ്ണക്കൂടാതെ ആ ഭഗവത് വിഷയത്തെ ഗാനം പണ്ണണം. സാമഗാനം പണ്ടോ സാമന് ഇരുക്കിര വേദങ്ങളിലെ വസതിയാണത് സാമവേദന്ത. സാമഗാനം ഗീതിഷു സാമാഖ്യാന്ന് ചൊല്ലുക. സാമഗാനം വസന്തോട് ഭഗവതി വചനാത് രാഘവ ഉപചാരാത്ത. അതായത് ഭഗവാനെ പറ്റി ശ്രദ്ധ വസന്തുകൊള്ളു. ഉപശ്ലോക്യസ്യ ബാഹാത്യാത് ഉജ്ജ്വലാ കാവ്യസമ്പന്നാണ് ചൊല്ലുക. യാതൊന്ന് സ്തോത്രം പണ്ടോ അത് പാട്ടണം. രാജാവ് സ്തോത്രം പണ്ടാ മാതിരി ഭഗവാന് സ്തോത്രം പണ്ടതിനാല് ഇന്ന് ഗുരുവായൂർ വഴിയും മറ്റ ദുര്യപ്രദം ഗുണം സപ്തതാഹികൾക്ക് ശ്രുതി സ്മൃതികൾ എന്നെല്ലാം എടുത്തു അത് മൊത്ത സാരവും ഇങ്ങനെ ഇരിക്ക് വിഷയങ്ങളെല്ലാം കഷ്ടപ്പെട്ട് തന്നത് മൊത്തം അത് സാധിച്ചാൽ സാരസ്വസാനങ്ങളും ശകരീക്കും പണി ചെയ്യുക. അതായത് സാരസ്വതം എന്ന് അനുഗ്രഹം சரஸ்வதி சம்பந்தப்பட்டது நிச்சயமே. எல்லா வித்தியுடைய சாரமும் திருவாய்மொழியில் இருக்கு. வேதம் என்பது உயர்ந்தது. வேதங்கள்ல உயர்ந்த பாகம் வேதாந்தம், உபனிஷத்துக்கள். அந்த உபனிஷத்து உபனிஷத்து ரொம்ப பெரிய சாகரம். உபனிஷத்துடைய சாரம் திருவாய்மொழி. சமாந்தகம் திராவிடமேத சாகரம் தான். அதாவது திராவிடமேத சைவம் சமுத்திரம். அனந்தாவே வேதாக வேதங்கள் எப்படியானால் அளவில்லாமல் இருக்கும், அதே மாதிரி வேதங்கள் எப்படி அளவில்லாமல் இருக்கும், அதே மாதிரி திவ்யப்பிரபந்தம் அளவில்லாத. ஏன்னா திவ்யப்பிரபந்தங்கள் சரளமாக இருக்கு, ஆனால் கம்பீரமாக இருக்கு. சரளமாக தெரிஞ்சுக்கணும்னா சரளமாக தெரிஞ்சுக்கலாம். கம்பீரம் கம்பீரம்னா அது உள்ள இருக்கிற விஷயங்கள், உள்ள போக போக ஆழமாக இருக்கு. அப்படிப்பட்ட இந்த திவ்யப்பிரபந்தத்துடைய வியாக்கியானங்களை மகான்கள்லாம் இங்கே அனுபவிக்க போற நமக்கு நல்ல ஒரு சந்தர்ப்பத்தை இந்த ஆழ்வார்கள் பிரபந்தம் பார்த்துட்டுக்காராலும் பந்தமாக ஏற்படுத்திக் கொண்டிருக்கார். திருமணங்களுடைய வம்சஸ்தர்களுக்கு அடிக்கடி பிரணாமங்கள் பதிவு கொண்டபோது இவ்வளவு நேரம் நம்மளோட கூட நமக்கு அத்தியட்சராக இருந்து நமக்கு வழிநடத்தில நம்ம சிவர் அழிவு செய்தார். பிராமஸ்மரணைய வரைஞர் நமக்கு எல்லாம் பல பூஜை அவருடைய திருவடிகளில் பிரணாமங்களையும் தெரிவித்து அவர்கள் விரும்பிச்சுக்கிறேன்.